തുടർന്ന് തീച്ച ചൂർത്തിഹി ഭുൽത്തിഹി ചായദേഹേ കിനിച്ചി ഭഗവച്ച അപച്ചിതിഹി ചരുധാതുവിൻ്റെയും ഫലധാതുവിൻ്റെയും അകാരത്തിന് ഉകാരം ഇരിക്കുന്നു, തീ പരമിരിക്കും, അതാണ് തീച്ച പറയുന്നത്. ചരഗതോ ഫലനിഷ്പത്തവും ചരന്റെ പരത്തെ തെൻ വിധിച്ചു കഴിഞ്ഞാൽ ചരന്റെ അകാരത്തിന് ഉകാരം വരും. ചുരു ഫലിജ ദീർഘം എന്ന ചൂർത്തി പ്രയോഗത്തിലുള്ളതല്ല. അതുപോലെ തന്നെ ഫലധാതു തിൻ വന്നു കഴിഞ്ഞാൽ അകാരത്തിന് ഉകാരം വന്ന് ഭുൽത്തി. ചായ്ദേഹേ തിനിച്ചി ഭഗവാച്ച ചായ്ഗൃദ്ധാതുവാണ് ചായ്. അതിൻ്റെ പരത്തിൽ തിൻ വന്നു കഴിഞ്ഞാൽ ചായനി ചി വരും. അപപൂർവത്തിൽ വരുമ്പോൾ അപചിതി പൂജ എന്ന് മറ്റുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ചായറ പൂജ നിശാമനയോ സമ്പദാദിഭ്യക്കി സമ്പത്ത് വിപത്ത് സംവിത്ത് തുടങ്ങിയ ശബ്ദങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നു. സമ്പൂർവത്തിലുള്ള പദ്ധതാതു വിപൂർവത്തിലുള്ള പദ്ധതാതു കിപ്പ് വരും. കിപ്പ് വന്നാൽ സർവാപഹർലോകം വരുന്നു. ഭാവാർത്ഥത്തിൽ സമ്പത്ത് വിപത്തെന്ന് വരുന്നു. അകത്ത് ചിലക്കാരെന്നുള്ളതും വരുന്നുണ്ട്. തിന്നപി ഇഷ്യതേ സമ്പത്തി വിപത്തി എന്ന് പറഞ്ഞാൽ കൃത്യലുടെ ബഹുളം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ കിപ്പ് വന്നിടത്ത് തന്നെ തിന്നും വരുന്നുണ്ട്. തിന്നിന്റെ അപവാദമായിട്ടാണ് കിപ്പ് വിധിച്ചത്. പക്ഷെ ചില സ്ഥലത്ത് അതും വരുന്നുണ്ട്. സമ്പത്ത് തിൻ സമ്പത്തി വിപത്ത് തീ വിപത്തി സംവിത്ത് ഇതിൽ നിന്നുണ്ടാകുന്നു. അങ്ങോപവാദ ആദർശ ഉപസർഗ പ്രകാരം ഇനി ഒരു അങ്ങ് വിധിക്കും. അതിന്റെ അപവാദമായിട്ടാണ് ഇത് വരുന്നത്. ഇത്രയും ധാതുക്കൾ സ്ഥാധാതുവിൽ നിന്ന് തിൻ വന്നു കഴിഞ്ഞാൽ സ്ഥാതിൻ എന്നൊരു സൂത്രം വരുന്നു. ആണോ ഉമാസ്താകാപാചഹാദിസലി അകാരത്തിന് ദൂരം ഈ വരും പ്രസ്ഥിതിഹി സ്ഥിതിഹി ഉപസ്ഥിതിഹി അങ്ങനെ വരുന്നു. ഉപപൂർവത്തിൽ വരുമ്പം അങ്ങനെ ഒരുപാട് സംസ്ഥിതി ഇങ്ങനെയൊക്കെ വരുന്നു. സ്ഥായിലെ അകാരത്തിന് വികാരം വരുന്നു. സംഗീതി ഗൈ സമ്പൂർവത്തിലുള്ള ഗൈ പരത്തിൽ എന്ത് വരുന്നു? തിന്മരണം. ഏ സൂത്രം വരുന്നു? ആദ്യ ചോദിച്ചി പ്രകാരം ആത്മം വന്നു കഴിഞ്ഞാൽ ഉമാസ്താകാജഹാദിസമലി പ്രകാരം ആകാരത്തിന് വികാരം വന്നിട്ട് സംഗീതി ഗയിൽ നിന്ന് തിന്മന്നാലും ഗീതി എന്ന് പറയുന്നു ഭാവാർത്ഥത്തിൽ. ലുട്ടു വന്നു കഴിഞ്ഞാൽ ഗാനം. ഗുമാത് ആയത് ഇതേതാണ് സൂത്രം? ദതിസലിമ മാസം ഇതിക്കിത്തി ഗുമാസ്താകാപാചി പ്രകാരമാണ് ഈ തൂരം വരുന്നത്. ഈ ഗീതിയിൽ മറ്റടുത്ത് ദതിസതി മാസ്താം ഇതിക്കിത്തി ഇത്തും ഹർസവും വരുന്നത് ദതിസതി മാസ്താം ഇതിക്കിത്തി ഗുമാസ്താകാപാചാന പ്രകാരം ദീർഘം വരുന്നു ഈതി. പഠിച്ചിട്ടില്ലേ? മാധാതു സ്ഥാധാതു ശ്വന്തകമ്മണി ദ്വിത് ധാതു ഇതിൻ്റെ എല്ലാം കിത്ത് വരവിളിക്കുമ്പം ആകാരത്തിന് ഈ കാരം വരുന്നു. എന്നാണ് ഉപമിതി അനുമിതി എല്ലാം വരുന്നത്. മായിൽ നിന്ന് തിന്വരുമ്പം മാക്കി കാരം വരും. ദതിസതി മാസ്തമിതി കിത്തി സംപീതി പാധാതു ഈത്വം വരുന്നു. ഉമാസ്തക പാജഹാദിത ഹലി ഈത്വം. ഇവിടെ സൂത്രത്തിൽ പറയുന്നത് സ്ഥ ഗ പ പിന്നെ വരുന്ന പച്ച് ധാതു. പച്ച് ധാതുവിന് തിന്മന്നു കഴിഞ്ഞാൽ ചോക്ക് വന്നു. പക് ഇതില്ലെങ്കിൽ അങ്ങ് വരും. അതുകൊണ്ടാണ് ഈ സൂത്രം വിരിച്ചത്. ഭക്തി കഥം അവസ്ഥ സംസ്ഥ ഇതി അവസ്ഥ സംസ്ഥ കാരണം സ്ഥാധാതു എന്ത് വരണം? തിന്മരണം. ഇതെങ്ങനെ വന്നു? വ്യവസ്ഥാവിധി ഞാപക എന്ന് പറഞ്ഞാൽ സൂത്രത്തിൽ വ്യവസ്ഥയ എന്ന് പറഞ്ഞ സൂത്രത്തിൽ പഠിച്ചിട്ടുള്ളത് സർവാധീനി സർവനാമാനി പുറവര അവര ദക്ഷിണോത്തര അതരവരാണ് വ്യവസ്ഥായം. അവിടെ പാണിനി വ്യവസ്ഥായം എന്ന് പറഞ്ഞു. ശരിക്കും വരേണ്ട എങ്ങനെ? വ്യവസ്ഥിതി എന്ന് പറഞ്ഞു. വ്യവസ്ഥിതി അപ്പൊ വ്യവസ്ഥിതി എന്ന് പ്രയോഗിക്കേണ്ട സ്ഥാനത്ത് ഇവിടെ ധാതുവിൽ സ്ഥാന ആദ്യം തുടങ്ങുന്നതിന് സ്ഥാക പച്ചോ ഭാവേ ഭാവാർത്ഥത്തിൽ തിന്മരണം. അപ്പോൾ വ്യവസ്ഥിതി വരേണ്ടതാണ്. വ്യവസ്ഥിതി വരേണ്ട സ്ഥാനത്ത് പാണിനി അത് ഓർത്തില്ല. പാണിനി എന്തു പറഞ്ഞു? വ്യവസ്ഥ എന്ന് പ്രയോഗിച്ചു. പ്രയോഗിച്ചാൽ അത് പ്രയോഗിച്ചാണ്. അപ്പോൾ ഒരു പുതിയ രൂപമുണ്ടായി. എന്നാൽ പിന്നെ പാണിനിയുടെ നിയമം അനുസരിച്ച് വ്യവസ്ഥിതി എന്ന് പ്രയോഗിച്ചാൽ പോരെ? എങ്ങനെ? വ്യവസ്ഥിതി ശരിയാ, അതിൽ തർക്കമില്ല. വ്യവസ്ഥ എങ്ങനെ വന്നു എന്നുള്ളതാണ്. പാണിനിയുടെ നിയമം അനുസരിച്ച് എന്തേ ഒരാകും? വ്യവസ്ഥിതി. പക്ഷെ വ്യവസ്ഥ എന്നെങ്ങനെ വന്നു, പാണിനി തന്നെ പ്രയോഗിച്ച വ്യവസ്ഥ, ബാക്കിയുള്ളവരും അതുപോലെ പ്രയോഗിക്കാൻ തുടങ്ങി. ബഹളം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അഗതിക്ക് അഗതി, വേറെ ഗതിയൊന്നും ഇല്ലാതെ വന്നാലും അത് സ്വീകരിക്കും. ഇവിടെ ഇപ്പോൾ പാണിനി പ്രയോഗിച്ചിരിക്കല്ലേ, ഇനി എന്തിനാ ബഹളം? പാണിനി പ്രയോഗിച്ചാൽ അതിന് നിയമമൊന്നും വേണ്ട, പാണിനിയുടെ പ്രയോഗം തന്നെ നിയമം. വ്യവസ്ഥ എന്ന് പ്രയോഗിച്ചു, ശരി. വ്യവസ്ഥ സംസ്ഥ ഇനി വ്യവസ്ഥ ഇനി ജ്ഞാപക, അത് ജ്ഞാപകമായി. ഇനി പാണിനി മറന്നുപോയതാണോ അതോ ഇനി അന്നത്തെ കാലത്ത് പ്രയോഗം ഉണ്ടായിരുന്നു അതുകൊണ്ടാണോ? ഇനി അതുകൊണ്ടാണെങ്കിൽ എന്തുകൊണ്ട് അതിന് പാണിനി വിധിച്ചില്ല? പ്രയോഗത്തിനനുസരിച്ചല്ലേ വിധിക്കുന്നത്? അപ്പം അന്ന് വ്യവസ്ഥ എന്ന് പ്രയോഗം ഉണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ സൂത്രം ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വിധിക്കണം വ്യവസ്ഥയ്ക്ക്. അത് വിധിച്ചിട്ടില്ല, എന്നാൽ വ്യവസ്ഥ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അവിടെയാണ് ജ്ഞാപകത്തെ സ്വീകരിക്കുന്നത്. അങ്ങനെ പല പാണിനിയുടെ നിയമങ്ങളും പാണിനിയെ തെറ്റിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ പ്രയോഗിക്കുന്നതെല്ലാം അത് നിയമമാക്കും. ആ ഉണ്ടാവും, പണിയുടെ നിയമം അല്ലാത്ത രൂപവും വരും. അതിനൊന്നും വ്യത്യാസമുണ്ട്. അങ്ങനെ ഭാഷകാരൻ ഒരുപാട് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഭാഷകാരം പ്രയോഗിക്കുന്നത് ഇതുപോലെ തന്നെ, നിയമം ഒന്നൊക്കെ വിട്ടിട്ട് പ്രയോഗിക്കും എന്ന് പറഞ്ഞാൽ ഇത്രയും ശബ്ദങ്ങളൊക്കെ ആർക്കാ ഓർത്തു വയ്ക്കാൻ പറ്റുന്നു? എല്ലാം ഒന്നും ഓർത്തു വയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചില പ്രയോഗങ്ങളൊക്കെ നടത്തും. ഊതി യൂതി ജൂതി സാതി ഹേതി ഗൃതസ്ത് അവദേഹ ജ്വരത്വര ഇതി ഊട്ട്. ഊതിഹി സ്വരാർത്ഥം വചനം ഉദാത്ത ഇതി ഹി വർത്തതേ യൂതി ജൂതി അനിവർ ദീർഘത്വം ച നിപാത്യതേ സ്യതേഹ സാതി ചുരുക്കം എന്താണ്? ഇത്രയും ശബ്ദങ്ങളിൽ നിപാതനം ചെയ്തിരിക്കുകയാണ്. ഇത്ര നിപാതനങ്ങളാണ്. നിപാതനം ചെയ്യുന്നിടത്ത് എന്തെങ്കിലും പാണിനിയുടെ വിധി പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ അതും കാണിക്കും. അതാണ് ഈ കാണിച്ചിരിക്കുന്നതെല്ലാം. എന്തായാലും പാണിനിയുടെ സൂത്രങ്ങൾ കൊണ്ട് നടക്കാത്തതിന് പാണിനി പ്രത്യേക ഒരു വിഭാഗത്തിൽപ്പെടുത്തിയിട്ട് ഇത്ര ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. എല്ലാ ശബ്ദങ്ങൾക്കും വിധികൾ സൂത്രം ഉണ്ടാക്കുക പ്രയാസമാണ്. അപ്പോൾ അതിനുള്ള ഒരു കുറുക്ക് വഴിയാണ് സിദ്ധരൂപത്തെ അങ്ങ് കാണിക്കുക. ഈ ശബ്ദം ഇങ്ങനെയാണ്, അതിൽ ആദ്യത്തെ പറയുന്നു അവദേഹേ ജ്വരത്വര ഇതി ഊട്ട്. അബദ്ധാതു ജ്വരത്വര ശ്രവി വ്യവി മവത ഉപധായാംശ ഊട്ട് വരുന്നു. ആ സൂത്രല്ല സിദ്ധാന്തമതിയുള്ളു, ഇവിടെ മുമ്പ് വന്നാണ്. ജ്വരത്വര സ്ത്രീ സ്ത്രീവി ആവി മവാമൃതായാസ്ത ഇവിടെ വരുന്ന ജ്വരരോഗേ ഞിത്വര സംഭ്രമേ സ്ത്രീവു ഗതിശോഷണയോഹോ അവരക്ഷണേ മവബന്ധനെ. ഇത്രയും ധാതുക്കളെ സംബന്ധിച്ച് പറയുന്നു, ഏഷാം ഉപധാവകാരോ റൂട്ട്. ഇതിന്റെ ഉപധയ്ക്കും വകാരത്തിനും ഊട്ട് വരുന്നു. എപ്പോ അനുനാസിക്കെ, അനുനാസികം വരവിരിക്കെ, കൗ കിപ്പ് വരവിരിക്കെ, ജലാതു നിതി ജലാതയാ കിത്തിങ്ങിത്തം വരവിരിക്കെ, അത കിപ്പ്. പലതരത്തിലും പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇവിടെ വരതരായ പണ്ഡിതർ പറയുന്നത് കൗ കിപ്പ് വരവിരിക്കുമ്പോൾ ആണ് ഇവിടെ ഓരോ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സൂത്രപ്രകാരം തന്നെ കിപ്പും വരുന്നു. ആണ് അതഹ കിപ്പ്. ഉദാഹരണം ജ്വര രോഗേ, ജ്വരാണ്, കിപ്പ് വന്നു. ഇവിടെ എന്ത് വരുന്നു? ഉപധാവകാരയോ റൂട്ട്. ജ്വരിലെ ഉപധാവകാരം എന്ന് പറയുന്നത് ഏതാണ്? ജ്വര് രേവത്തിന് പൂർവ്വത്തിലുള്ള അകാരവും അകാരം ശേഷിക്കുന്ന എന്തായിരിക്കും? അതിന് ഊട്ട് വരുന്നു. ഇപ്പൊ എന്തോ ഒരു ജൂര് എന്ന് ശേഷിക്കും. ജൂര് രേവത്തിന് പൂർവ്വത്തിലുള്ള അകാരത്തിനും അതിന് പൂർവ്വത്തിലുള്ള വകാരത്തിനുള്ള ഊട്ട് വന്നു കഴിഞ്ഞാൽ ജൂര് കിപ്പാണ്. സർവാപാരലവും പ്രാതിസഞ്ജ വന്ന് ജൂര് സൂന്നിരിക്കുമ്പോൾ എന്തോരുന്നു? ഹൾഞ്ഞാഭ്യോ ദീർഘാസൂസ്യാവൃത്തം ഹൾ സൂലോമി. ജൂരിന്റെ രേപത്തിന് വിസർഗം വന്നിട്ട് ജൂഹു ബാക്കി ജൂരാണ്. ജൂര് ജുരല്ല. ഊട്ട് വന്നു കഴിഞ്ഞാൽ എന്താവും? അപ്പോ ജൂഹു ജൂരവും ജൂരഹ ജൂരം ജൂരു ജൂരഹ ജൂര ജൂർഭ്യാം അങ്ങനെ വരുന്നു. ഊട്ടാണ് വരുന്നത്, അതുകൊണ്ട് ഊവാണ് ഇരിക്കുന്നത്, ഊവല്ല. ത്വര ത്വര് ഇവിടെ ഏതിനാണ് ഊട്ട് വരുന്നത്? ത്വരില്ല വകാരത്തിനും രേവത്തിന്റെ പൂർവ്വത്തിലുള്ള അകാരത്തിന് ഊട്ട് വരുമ്പോൾ എന്തായി? തൂര്. ഇതുപോലെ തന്നെ കിപ്പിന് സർവാപാര ലോകം തൂഹു തൂരവ് തൂരഹ ദൂരം തൂരവ് തൂരഹ തൂര തൂർഭ്യാം. സ്രിവു ഗതിശോഷണയോഹോ സ്രിവാണ് സ്രിവ്. ഇവിടെ ഏതിനാണ് ഊട്ട് വരുന്നത്? ആ ഉപധാവകാരയോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മാറിയാ വരുന്നു. ഏതിന്? ഈക്കും വാക്യം. അപ്പൊ സ്രിവ് എന്ന് പറയുന്നത് എന്തായി? ശ്രൂ സ്രിവ്. ഇകാരവകാരങ്ങളുടെ സ്ഥാനത്ത് ഊവരുമ്പം ശ്രൂ എന്ന് പറയുന്നു. ശ്രൂഹു ഔ വരുമ്പോ എന്ത് വരുന്നു? അജിഷനു ധാതു ബ്രുവാം ുന്നു സ്രൂഹു സ്രൂഹ സ്രൂം സ്രൂഹു സ്രൂഹ സ്രൂഹ സ്രൂഭ്യാം സ്രൂഭി. ഇവിടെ ഊങ്ങു വരുന്നു. പക്ഷെ ജൂര് തൂര് അവിടെ വരുന്നില്ല. എന്തുകൊണ്ട്? അവിടെ അന്ത്യത്തിലിരിക്കുന്നത് രേഖമാണ്. ഇവിടെ അന്ത്യത്തിൽ വരുന്ന ഏതാണ്? ഊ. വ്യത്യാസം. അന്ത്യത്തിൽ ഊ വന്നുകൊണ്ട് ഇവിടെ അവ പരത്തിയിരിക്കുമ്പോൾ ഓങ്ങ് വരും. അവ രക്ഷണേ അവരക്ഷണേ. അതിന്നെന്ത് വരുന്നു? കിപ്പ് സർവാപാര ലോകം വരുന്നു. ഇവിടെ ഏതിനാ ഊട്ട് വരുന്നത്? ആബ് ഊ വന്നു. ഊഹു ഉവ് വരുന്നു. ഇതിൽ നിന്നാണ് ഓം വരുന്നത്. അവരക്ഷണ എന്ന് പറയുന്നത് ഗുണാദിസൂത്രം അവതേഷ്ടിലോപസ്ഥ എന്നുള്ള സൂത്രപ്രകാരം മനൻ പ്രത്യയം വിളിക്കും. മനൻ അവധാതുവിൽ നിന്നും മനൻ വിധിച്ചു കഴിഞ്ഞാൽ പ്രത്യയത്തിന്റെ ടിയാണ് ലോപിക്കുന്നത്. പ്രത്യയത്തിന്റെ ടീ ലോപിച്ചാൽ ബാക്കി എന്ത് ശേഷിക്കും? മന്നിന്റെ മ ശേഷിക്കും. ഈ സൂത്രം എന്താ പറയുന്നത്? ഊതി യൂതി ജൂതി സാധി ഹേതി കീർത്തേഷ്ഠ. ഈ സൂത്രപ്രകാരം എന്ത് വരുന്നു? അനുനാസികം പരവരിക്കുന്നുണ്ട്. അനുനാസിയുടെ ഏതാ പരവരിക്കുന്നത്? മ. അഭിനന്ദു വന്നു ഊ ഊ മെന്നിരിക്കുന്ന സൂത്രം വരുന്നു. സർവദാദാർദാദിയോ ഗുണം വന്നാൽ എന്തുവരും? ഓ എന്തുവന്നു? ഓം രക്ഷിക്കുന്നത്. ഓം എങ്ങനെ? ഓം എന്ന് പറയുന്നത് സുബന്ധം. പക്ഷെ കൃന്മേജന്ത കൃത്ത് മാന്തന്തം എന്താണ്? അമ്പിയം. എങ്ങനെ? ലിപിയില് ഊം എന്ന് തന്നെയാണല്ലോ എഴുതുന്നത്. അല്ല, അതിപ്പോ ആന്ന് ഉച്ചരിക്കുന്നു. ലിപി വേറെ ഇല്ലേ? ലിപി ആന്ന് എന്തിനാ എഴുതിയെന്ന് വെച്ചാൽ എന്ത് സമാനം പറയും? ലിപി എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ കൊണ്ട് പരിണമിച്ച് പരിണമിച്ച് വന്ന ഓരോ സാധനങ്ങളാണ്. പണ്ടിങ്ങനായിരിക്കില്ല എഴുതിയിരിക്കുന്നത്, പരിണാമം കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്. പല കാലഘട്ടങ്ങളിലും മാറി മാറി വന്നതാണ്. ലിപി വേറെ, ശബ്ദം വേറെ. ആ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും സംസ്കൃതത്തിലും ഒരുപോലെ അല്ല ലിപി. ഓരോ ഭാഷയിലും ലിപി മാറുന്നില്ലേ? ആ എല്ലാ ഭാഷയിലും ഉണ്ട്, ലിപികൾ മാറുന്നു. അപ്പൊ ലിപിയെ കുറിച്ച് ചോദിച്ചിട്ട് കാര്യമുണ്ട്. അത് പ്രാകൃത മനുഷ്യൻ തുടങ്ങിവെച്ച് സമൂഹം പരിണമിച്ചു വന്നപ്പോൾ രൂപപ്പെട്ട സാധനങ്ങളാണ്. അല്ല, ആദ്യം ഒരാളിരുന്ന് കണ്ടുപിടിച്ച സാധനമല്ല. ലിപിയാണ് ഏറ്റവും പ്രധാനമായ തെളിവ്. എന്താണോ മനുഷ്യന്റെ പരിണാമത്തിന് പരിണമിച്ചുണ്ടായതാണ്. എല്ലാം മാറി മാറി മാറി മാറി മാറി എല്ലാ ഭാഷയിലും ലിപികളും മാറിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ ഒരു സ്ഥിതിയെ ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ആൾക്കാർ മാറ്റുന്നുണ്ട്. ഇനി വേറെ ഒന്നുണ്ട്, അശ്ച ഉശ്ച മീച്ച. ദ്വന്ദ്വസമാസം ചെയ്തിട്ട് സുപ്പ് ലോപിച്ചു കഴിഞ്ഞാൽ ആ ഓ എന്നുള്ളത് ഗുണം. ഓ ഓം സമാസം. അത് വിവരൊക്കെ ഇടും. എന്തുകൊണ്ട്? ഓം എന്ന് പറയുന്ന ശബ്ദത്തിന് സന്ധി വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ സ്വരം ഏതാണ്? ഓ അല്ലേ? ഓമല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രത്യേക ഉച്ചരിക്കണം. ആ ഓ ഇംഗ്ലീഷിൽ എഴുതുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബ്ദങ്ങളെല്ലാം അവരുച്ചരിക്കുന്ന രീതിയിൽ അവരെങ്ങനെ ഉച്ചരിക്കുന്ന അതുപോലെ എഴുതും. അത് നമുക്ക് ശരി തെറ്റ് പറയാൻ പറ്റില്ല, കാരണം അവർ ചിലപ്പോൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അവരുച്ചരിക്കില്ല. അവരുച്ചരിക്കുന്നതിനനുസരിച്ച് അവരെഴുതും, അവരുടെ ഉച്ചാരണത്തിന്റെ ശാസ്ത്രം അനുസരിച്ച്. അത് നമുക്ക് ശരിയെന്ന് തെറ്റെന്ന് നമ്മൾ പറയാൻ പറ്റില്ല, അത് ആ ഭാഷയുടെ ഉച്ചാരണം. അത് ഇവിടുന്ന് ഉണ്ടാക്കി കൊടുത്താണോ കേട്ടത്? ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്താണോ കേട്ടത്? ആ രണ്ടും മൂന്നും കിട്ടാൻ വേണ്ടി അല്ല, അത് സന്ധി സമാസം വന്നു കഴിഞ്ഞാൽ, സന്ധി വന്നു കഴിഞ്ഞാൽ ഓം എന്ന് തന്നെ ഉച്ചരിക്കണം. പിന്നെ മാറ്റാം എങ്ങനെ? മാറ്റാം എങ്ങനെ മാറ്റും? വാതാപി എന്ന് പറയുമ്പോൾ മാറ്റാം. ഗണപതിയും ഭജയെന്നല്ലേ ഉള്ളൂ വാതാപി. എങ്ങനെയൊക്കെയാ ഉച്ചരിക്കുന്നത്? അതെ, അപ്പൊ അവിടെ ഒരു ഗണപതിയുടെ പേരാണ് വാതാപി. പക്ഷെ എങ്ങനെയൊക്കെ ഉച്ചരിക്കുന്നു അങ്ങനെ? അയ്യോ, ആരും പാടിക്കളയല്ലേ. നിങ്ങൾ പാടിയാ ഞാനും പാടും, പിന്നെ വലിയ പ്രശ്നമാണ് അവിടെ. അതുകൊണ്ട് പക്ഷെ അതെങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നു എന്നുവെച്ചാൽ സംഗീതത്തിലാകാമെന്നർത്ഥം. പക്ഷെ അത് സംഗീതത്തിന്റെ നിയമം അനുസരിച്ചായിരിക്കും. എങ്ങനെ വേണോ ഹ്രസ്വത്തെ ദീർഘമാക്കാം, ദീർഘത്തെ ഹ്രസ്വമാക്കാം, എന്തഭ്യാസം വേണമെങ്കിലും കാണിക്കാം. പക്ഷെ ത്യാഗരാജ ഭാഗവതയുടെയൊക്കെ അംഗീകാരം വേണം, സ്വാതി തിരുനാളിൻ്റെയൊക്കെ. അല്ലാതെ വായി തോന്നിയത് ഗോതയ്ക്ക് പൊട്ടെന്നും പറഞ്ഞ് പാടിയാൽ ശരിയാവില്ല. അവിടെ നമുക്ക് അംഗീകരിക്കാം. ആ വ്യാകരണമാണല്ലോ അത്. ആ ഓം മൂന്ന് ശബ്ദങ്ങളുടെ അനുകരണം. അനുകരണ ശബ്ദങ്ങളിൽ നിന്ന് സ്വാദുത്പത്തി, സുലോപിച്ച് സന്ധി, സമാഹാരദ്വന്ദൻ, ഓം. അങ്ങനെയും ചെയ്യാം അവിടെ. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഓമിന് ഉപനിഷത്തിൽ അങ്ങനെ ഒരർത്ഥം പറഞ്ഞിരിക്കുന്നുണ്ട്, മണ്ഡൂക്യത്തിൽ. അതുകൊണ്ടങ്ങനെ ഓമെന്ന് ഇങ്ങനെ. ഈ ഓമെന്ന് പറയുന്ന ഇവിടെ ഉപയോഗിക്കുന്ന ശബ്ദം ഏതാണ്? ഓം, യെസ് എന്ന് പറയുന്ന ഓം. അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ രണ്ടു തരത്തിലുമുണ്ട്, മറ്റ് പ്രണവം, ബ്രഹ്മവാചകം, അങ്ങനെയുണ്ട്. വ്യവഹാര ഭാഷയിൽ ഉപയോഗിക്കുന്ന ഓമുണ്ട്. അതിപ്പോ കാര്യമില്ല, ഗുണാദി സിദ്ധിക്കുന്നതിനെ ലോകത്തെങ്ങനെ പ്രയോഗിക്കുന്നു അങ്ങനെ. ധാതു അർത്ഥമൊന്നും നോക്കേണ്ട കാര്യമില്ല. ധാതുവിന് അങ്ങനെ ഒരർത്ഥമുണ്ട്. അതിപ്പം അവരക്ഷണേ എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് ഊതി ശ്രദ്ധിക്കുന്നത്. ഊതി എന്ന് വെച്ചാൽ ഭഗവാന്റെ ലീല സൃഷ്ടി എന്നൊക്കെ അർത്ഥം. അപ്പോ ആ അർത്ഥം കിട്ടാൻ വേണ്ടി എന്തൊരു അവരക്ഷണാദോ എന്ന് മാറ്റി. വേറെ അർത്ഥങ്ങളുണ്ട്. അപ്പൊ ലീല എന്നുള്ള അർത്ഥം എടുക്കാം. അതാണ് ഇവിടെ നിവാദനം ചെയ്ത ഊതി എന്ന്. ഊതി പുരാണങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്, ഭാഗവതത്തിലും മറ്റും ഉപയോഗിക്കുന്നതാണ് ഊതി. ഊഹു, ഇവിടെ ഊഹു എന്ന് വന്നു, ഊട്ട് വന്നുകൊണ്ട്. മവബന്ധനെ, മവിൽ നിന്ന് കിപ്പ് വന്നു. ഉപധാവകാരത്തിലോട്ട് വന്നു. ഇവിടെ ഏതിനാണ് വരുന്നത്? ഉപധാവകാരം എന്ന് പറയുമ്പോൾ മവിലെ അവിന്. മോഹം അങ്ങനെ വരുന്നു. അപ്പൊ ഇത് ഈ സൂത്രം ഇവിടെ കൊടുത്തത് എന്താണ്? ഊതി എങ്ങനെ ശ്രദ്ധിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി. ഇതിന്റെ ജോലി കഴിഞ്ഞു. നവദേഹ ജ്വരത്വരയിരി ഊട്ട്, തിന്നു വന്നു, ഊ വന്നു, ഊതി. അപ്പൊ ഊതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കാമെന്നിരിക്കുക, എന്തിനു സൂത്രത്തെ നിപാതനം ചെയ്തു? മുഴുവൻ പ്രക്രിയയും അസാധ്യമായി വരുമ്പോഴാണ് പാണിനി നിപാതനം ചെയ്യുന്നത്. ഊതിപ്പ അവധാതുവിൽ നിന്ന് സ്ത്രീ അങ്കിൻ വന്നു, ജ്വരത്വര സ്ത്രീ മവാധായ ഊട്ട് വന്നു. ഊതി ശ്രദ്ധിച്ചു, സ്വരത്തിന് വേണ്ടി, സ്വരത്തിൽ വരുന്ന വ്യത്യാസം. ഇന്ന് പൂർവ്വത്തിൽ വരുന്ന ഒരു ഛന്ദസ്സിലെ സൂത്രമാണ്, അതിൽ നിന്ന് ഉദാത്തം ഉണ്ട്, അതിങ്ങോട്ട് അതിങ്ങോട്ട് അനുവർത്തിക്കുന്നുണ്ട്. ഇതിന് സ്വരത്തിൽ വ്യത്യാസം, അതിനു വേണ്ടിയിട്ടാണ് ഇത്. ഇതിനെ അന്തോദാത്തമാക്കാൻ വേണ്ടിയിട്ട് ജ്വരത്വര ഇതി ഊട്ട് ഊതിഹി സ്വരാർത്ഥം വചനം ഉദാത്ത ഇതിഹി വർത്തതേ. അല്ലെങ്കിൽ പൂർവ്വത്തിൽ നിന്ന് ഇത് നിവാദനം ചെയ്യുന്നുണ്ടെന്ന് വരുന്നു, ഇവിടെ അന്തോദാത്തമാകുന്നു. സൂത്രം, ഈ സൂത്രത്തിൽ ഊതി എന്നുള്ള ശബ്ദത്തെ ഗ്രഹിച്ചത് സ്വരത്തിന് വേണ്ടിയിട്ടാണ്. ഇത് പ്രക്രിയയിലൂടെ സിദ്ധിക്കുമായിരിക്കും. എന്താണ് നിപാതനമെന്ന് പറയുന്നത്? പ്രാദേശിക വിധിമിന സിദ്ധപ്രക്രിയ ശബ്ദസ്വരൂപസ്യ നിർദ്ദേശവും നിപാതനം. വിശേഷ വിധിയുടെ ആവശ്യമുണ്ട്. ഇവിടെയൊക്കെ വിധിയിലൂടെ ശ്രദ്ധിക്കും, സ്വരത്തിൽ വരുന്ന വ്യത്യാസം. ജുഗതോ സൗത്രധാതുവാണ് പലയിടത്തും വരുന്നുണ്ട്. നേരത്തെ വന്ന എവിടെയാണ്? കിബജി പ്രശി ആയതസ്തു കടപ്രു ജു ശ്രീനാൻ ദീർഘോ സംപ്രസാരണ ഓർമ്മ വന്നില്ലെങ്കിലും ഡിപ്രഷനൊന്നും വരണ്ട, ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ മതി, വന്നോളൂ. ആവർത്തിക്കണം, ക്രമേണ ശരിയായിക്കോളും. എനിക്കൊരു സംശയം, ആർക്കെങ്കിലും എന്നെ ഡിപ്രഷൻ വരുന്നുണ്ടോ? അതുകൊണ്ട് സമാധാനമായിട്ട് പറഞ്ഞു. എൻ്റെ ആവശ്യമുണ്ട്, ആവർത്തിച്ചുകൊണ്ടിരുന്ന എന്നാലും ശരിയാവും. ജുഗതോ, പിന്നെ യു മിശ്രണാമിശ്രണയോഹോ, രണ്ടിൽ നിന്നും തീ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്തു? ഈ സൂത്രത്തിൽ ദീർഘം നിപാതനം ചെയ്തു ആണ് യൂതി ജൂതി അനയോർ ദീർഘത്വം ച നിപാത്യത്തെ. ഹ്രസ്വഭാവോ നിപാത്യത സനോതേർവ ജനസന ഇതി ആത്വീകൃത സ്വരാർത്ഥ നിപാതനം. ജനസന ഘന സൂത്രം ഏതാണ്? മൂന്ന് ധാതുവേ ഉള്ളു. അവസാനം ഒരു ഖസ് കൂടെ ഉണ്ട്. ജനസന വന ഖന ഖസാം. അപ്പോ ഇവിടെ രണ്ട് ധാതുണ്ട്, ഷു അന്തക്കർമ്മണി ഒന്ന്, ഷിഞ്ഞ് ബന്ധന. ഷു അന്തക്കർമ്മണിയാണെങ്കിൽ സെത് എന്ന് വരും. ലോപഹക്കിങ്ക്യാനങ്ങി സൂത്രം വേറെ, അതിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നു. അങ്ങനെ ഒരു സൂത്രം പഠിച്ചിട്ടുണ്ട്. അങ്ങനല്ലേ പഠിച്ചത്? ജനസനഘനാം ലോപഹ ജനസനഘനാം സഞ്ജലോ ലോപ കിങ്ക്യാനങ്ങി, അത് വേറെ സൂത്രം. ഇവിടെ രണ്ട് ധാതുക്കളാണ്. ഒന്ന് ഏതാണ്? ഷോ അന്തക്കർമ്മണി. മറ്റൊന്ന് ഇപ്പം ഞാൻ പറഞ്ഞ ഏതാണ്? ശിഞ്ഞ് ബന്ധനെ. മറ്റ് സ്യത്തി എന്ന് വരും. ഷോ അന്തക്കർമ്മണിയാണെങ്കിൽ ദിവാദി വരുന്നു, ഷിഞ്ഞ് ബന്ധനയാണെങ്കിൽ എവിടെ വരുന്നു? തനാതിക്രമ്പ്യ സനോതി എന്ന് പറയുന്നു. സ്വാതിഭ്യശ്നു ഷാനിൽ നിന്ന് ഷിഞ്ഞ് ബന്ധന സനോതി സ്വാതിഭ്യശ്നു. ഇത് ഏതായാലും പ്രശ്നമില്ല. ഇത് ഷോ അന്തക്കർമ്മണിയാണെങ്കിൽ അതിന് ദതി സതി പ്രകാരം എന്തോരും ഇത്തും വരുന്നു. പക്ഷെ ഈ സൂത്രത്തിൽ എന്ത് ചെയ്തു? ഇത്തു അഭാവം നിപാത്തി, ഇത്തു അഭാവത്തെ നിപാതം അതുകൊണ്ട് സാധി എന്ന് വന്നു. അല്ലെ, ഇനി സനോതി എന്നാണെങ്കിലോ? ജനസന ഇനി ആത്മീയകൃതേ ജനസനപ്രകാരം ആത്മം വിധിച്ചിട്ട് സ്വരാർത്ഥം നിപാതം, ഇവിടെ സ്വരത്തിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ പ്രക്രിയ അനുസരിച്ച് ശ്രദ്ധിക്കാവുന്ന അർത്ഥം. എന്തായാലും സാധി എന്ന രൂപം വരുന്നു. അതുപോലെ തന്നെ ഹന ഹിംസ ഗത്യോ ഹി ഗത്തോ, രണ്ട് ധാതുക്കളുണ്ട്. അതാണ് ഹന്തേർ ഹിനോദേർ വാ ഹേതി. ഹന്തേ ഹേ ഹനു ധാതു ആണെങ്കിൽ എന്തോരും നകാരത്തിന് ഇത്വം വന്ന് ഗുണം വന്ന് ഹേതി എന്ന് പറയുന്നു. ഹീ ഗത്വമാണെങ്കിലോ ഗുണം നിപാതനം ചെയ്തു ഹേതി. അല്ലെങ്കിൽ പ്രകാരം നിഷേധിക്കേണ്ടതാണ്, ഹേതി എന്ന് പറയുന്നു. ഹേതിക്ക് ആയുധം എന്നർത്ഥമുണ്ട്. ഇതെല്ലാം ഭാവാർത്ഥത്തിലാണ് പൊതുവെ വരുന്നത്. അവരക്ഷണ അവനം ജുഗതു ജവനം യു വിസന്നാവിസന്നയോ യവനം, അങ്ങനെ പിന്നെ വിശേഷാർത്ഥത്തിനും പ്രയോഗിക്കുന്നു. കൃതി സംശബ്ദനെ സ്തുതിക്കുക, കൃത് ആണ്. അല്ല, ഇത് ചുരാതി വരുന്ന ധാതുവാണ്. ചുരാതി കൃ സംശബ്ദന, ചുരാതി വരുമ്പോൾ ണിച്ച് വരും. ഇവിടെ നിപാതനം ചെയ്തിട്ട് എന്ത് ചെയ്തു? ണിച്ചുപോയി. തിന്മന്നാ എന്തായാലും ണിച്ചു പോവും. നേരണ്ടി ഇവിടെ ഇന്ന് വരാൻ പോകുന്ന ഒരു സൂത്രം വരാം. ന്യാസശ്രന്തോ ഈ ചുപാസന പോലുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിക്കുന്ന ന്യാസശ്രന്തോ ഈച്ച് ധാരണ ഇതെല്ലാം ശ്രദ്ധിക്കുന്നു. ശാസന അത് പ്രകാരം ഈച്ച് വരാമെന്നുള്ളതാണ്. പക്ഷെ അതിനെയും ബാധിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഇത്വം രപരം ഉപതാദീർഘം കീർത്തി കീർത്തി കീർത്തി എന്ന് പറയുന്ന അർത്ഥം തന്നെ ചുരുക്കത്തിൽ നിപാതനം എന്നർത്ഥം. കൃത സംശബ്ദനെ. ഇവിടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് കീർത്തി എന്നാണ്. കീർത്തി ഒരു തകാരം ഇവിടെ പോയി. കർഗദ് ധാതുവിൽ നിന്ന് തിരിഞ്ഞ് വന്ന രണ്ട് തകാരം വേണ്ടി. ഒന്ന് ലോപിക്കാം. വൃജ യജോർ ഭാവേ ക്യപ്പ്. ഇവിടെ വ്രജ് ധാതു നിന്ന് ക്യപ്പ് വന്നു കഴിഞ്ഞാൽ സ്ത്രീലിംഗ് ആയതുകൊണ്ട് ഇനി വരാൻ പോകുന്ന സൂത്രം വരും. അപ്രത്യാകുന്നൊരു സൂത്രം പൊതുവായി അത് വരാം. അതിന് ഇവിടെ കെപ്പ് വന്നുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. നേരെ തന്നെ എന്തുവരാം? ആ വരാം. സ്ത്രീലിംഗത്തിൽ അകാരപ്രത്യം വരും. അകാരപ്രത്യം വന്നു കഴിഞ്ഞാൽ അജാദ്യത ഷ്ടാപ്പ് വരും. ആ ഇതിൽ നിന്നും അങ്ങനെ വരാം. അപ്രത്യാകം പറയുന്നതാണ് പ്രത്യാന്തമായ ധാതുക്കളിൽ നിന്ന് സ്ത്രീലിംഗത്തിൽ ആകാരപ്രത്യം വരുമെന്നാണ്. അപ്പൊ ഇവിടെ പ്രത്യാന്തമായ ധാതുവാണ്, അതിൽ നിന്ന് സ്ത്രീലിംഗത്തിൽ ആകാരം വരും. അപ്പോൾ ഇവിടെ വരും വൃജ്യ ഇജ്യ എന്ന് പറയും. എന്നാൽ ഇതിൽ നിന്ന് ഇഷ്ടിയും വന്നു നേരത്തെ. യജുദാതിൽ നിന്ന് എന്ത് വന്നു? ഇഷ്ടി നേരത്തെ വന്നു. തിൻ വന്നു കഴിഞ്ഞാൽ ഇഷ്ടി അത് നേരത്തെ വന്നു. ഇവിടെ എന്ത് വരുന്നു? വിശേഷിച്ച് അവിടെ സമ്പ്രസാരണം വരും. ഇവിടെ വിശേഷിച്ച് യാഗം തന്നെ ഭാവാർത്ഥത്തിലാണ് ഇതിൽ നിന്ന്. കർണാർത്ഥത്തിലും വരാം. യജതി അനേന ഇജ്യ അങ്ങനെയും വരാം. വ്രജഗതവിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പാഠഭേദമുണ്ട്. വ്രജ എന്നുണ്ട്, വ്രജ അല്ല വ്രജ. അങ്ങനെയാണെങ്കിൽ വ്രജി വർജനയിൽ നിന്ന് വന്നു വ്രജ്യ എന്ന് വരും. രണ്ട് ശബ്ദങ്ങളുണ്ട്, വ്രജ്യായുമുണ്ട് വ്രജ്യായുമുണ്ട്. വ്രജഗതോ ലുട്ടു വന്നിട്ടാണ് വ്രജനം പരിവ്രജനം വരുന്നു. പരിവ്രജ്യ എന്ന് വന്നാലും അത് തന്നെ അർത്ഥം. അങ്ങനെയും പ്രയോഗിക്കാറുണ്ട്. അപ്പോ ആ ധാതുവിന്റെ വ്യത്യാസം ഇവിടുത്ത് കെപ്പ് കിത്തായോണ്ട് എന്ത് വരുന്നത്? വൃജ്യ വന്നാലും ഗുണം വരത്തില്ല. ഇപ്പൊ വൃജ്യ എന്നും വരാം. അല്ല വ്രജയിൽ നിന്ന് വ്രജ്യ എന്നും വരാം, അർത്ഥം ഒന്ന് തന്നെ. പക്ഷെ വ്രജനമാണെങ്കിൽ വരില്ല, വ്രജനമാണെങ്കിൽ വരികയില്ല, വർജനം വരാം. വ്രജധാതു ലുട്ടു വന്നു കഴിഞ്ഞാൽ ഗുണം വന്നിട്ട് എന്തുവരും? വർജനം വരും. വ്രിജിൽ നിന്ന് വ്രിജി വർജനെ വർജനം വരാം. പിന്നെ വ്രജഗതവിൽ നിന്ന് ലുട്ടു വന്നു കഴിഞ്ഞാൽ വ്രജനം. വ്രജനവും വർജനവും ഈ രണ്ട് ധാതുകളുള്ളതുകൊണ്ടാണ് വ്രജും വ്രജും. അതുകൊണ്ട് രണ്ട് തരത്തിൽ രേഖയുള്ള രൂപവും ഗുണമുള്ള രൂപവും. അർത്ഥം ഒന്ന് തന്നെ, ത്യാഗാർത്ഥം തന്നെ. കേവലം പരിവ്രജനം എന്ന് പറഞ്ഞാലും വർജനാർത്ഥം തന്നെ വരും. ചുറ്റിക്കറങ്ങുക എന്ന് വരും ഗത്യർത്ഥം, അപ്പൊ ത്യാഗാർത്ഥവും വരും. പക്ഷെ രണ്ട് രൂപം രണ്ട് ധാതുക്കളിൽ നിന്നാണെന്ന് അറിഞ്ഞിരുന്ന നല്ലത്.